ബ്രഹ്മസൂത്രം അധ്യായം 1 പാദം 2 അധികരണം 6 സൂത്രം 21. അദൃശ്യത്വാദി ഗുണകോ ധർമ്മോക്തേഹി. അദൃശ്യത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയത് ഈശ്വരനാണ്. ധർമ്മോക്തേഹി, ഈശ്വരന്റെ ധർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. ദൃശ്യം അഗ്രാഹ്യം അഗോത്രം എന്ന് പറയുന്നത് ഈശ്വരനെയാണ്. ഇവിടെ പരാവിദ്യയെ കുറിച്ച് പറയും. പരാവിദ്യ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിദ്യയാണ്. പരാവിദ്യ ഉപദേശിക്കുന്നുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തെയാണ് ഉപദേശിക്കുന്നത്. ഇവിടെ ഭൂതയോനി സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്നത്, സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ഈശ്വരനാണ്, അതാണ് പറഞ്ഞത്. അപ്പൊ പരാവിദ്യയെ കുറിച്ച് പറയുന്നിടത്ത് സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ഈശ്വരനെയാണ് പ്രതിപാദിക്കുന്നത്. അപരാവിദ്യയിലോ അതിനടുത്ത് പറയുന്നു അപരാ ഋഗ്വേദാദി ലക്ഷണം കർമ്മവിദ്യ ബ്രഹ്മവിദ്യ വക്രമ്യ ഉപന്യസ്യതി ബ്രഹ്മവിദ്യ പ്രശംസായി. അപരാവിദ്യ എന്ന് പറയുന്നത് കർമ്മവിദ്യ, പരാവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ ഈശ്വരനെ വെളിപ്പെടുത്തുന്നു, കർമ്മവിദ്യ കർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നു. അതിന്റെ രൂപം എന്താണ്? ഋഗ്വേദാദി ലക്ഷണം സാമ ആണ് അതിന്റെ രൂപം. ഋഗ്വേദാദികളാണ്. എന്തുകൊണ്ട് അതിന്റെ രൂപം എന്ന് പറഞ്ഞ് ഋഗ്വേദാദികളിൽ ആണ് കർമ്മത്തെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ട് ഋഗ്വേദാദി ലക്ഷണ ഋഗ്വേദാദികളാണ് അതിന്റെ രൂപം. അത് ബ്രഹ്മവിദ്യ ഉപക്രമ്യ ഉപന്യസ്യ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ കർമ്മവിദ്യയെ കുറിച്ചും പറയുന്നു. എന്തിന്? ബ്രഹ്മവിദ്യ പ്രശംസായി, ബ്രഹ്മവിദ്യയുടെ മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ. കർമ്മവിദ്യ എന്നതാണ്, അതിന് എന്ന ദോഷങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ബ്രഹ്മവിദ്യ എത്ര ശ്രേഷ്ഠമാണ്, അത് മുക്തിക്ക് കാരണമായിരിക്കുന്നു എന്ന്. അപ്പൊ കർമ്മവിദ്യയെ നിന്ദിക്കുന്നത് നിന്ദിക്കാൻ വേണ്ടിയല്ല, ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി. ശ്രുതിക്ക് പ്രത്യേകിച്ച് ഒന്നിനും നിന്ദിക്കണമെന്നില്ല. അത് സ്തുതിക്ക് വേണ്ടി പറയുകയാണ്. നിന്ദ സ്തുതിപര എന്നാണ്. നിന്ദ എന്ന് പറയുന്നത് സ്തുതിപരമാണ്. ഒന്നിനെ നിന്ദിക്കുമ്പോൾ അതിനെ നിന്ദിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അത് മറ്റൊന്നിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. പറയുന്നത് ബ്രഹ്മവിദ്യ പ്രശംസായി. കർമ്മവിദ്യ എങ്ങനെയാണ് നിന്ദിക്കുന്നത്? പ്ലവാഹ്യത്തെ അദൃഢ യജ്ഞരൂപ അഷ്ടാദശോക്തം അപരം യേഷു കർമ്മ ഏതത് ശ്രേയോ ഏ അഭിനന്ദന്തി മൂഢ ജരാമൃത്യും തേ പുനരേവാപിയന്തി ഇത്യവമാതി നിന്ദാവചന. ഇതാണ് കർമ്മത്തെ നിന്ദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നത്. പ്ലവാഹ്യത്തെ, ഇവയെല്ലാം പ്ലവങ്ങളാണ്, നശിക്കുന്നതാണ്, ഫലത്തോടുകൂടി നശിക്കുന്നതാണെന്ന് ഭാഷകാരൻ പറയും. അദൃഢ പറയുന്നു, ഇത് ദൃഢമല്ല എന്നുവെച്ച് കർമ്മങ്ങൾ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. യജ്ഞരൂപ അഷ്ടാദശ ഉക്തം. യജ്ഞത്തിന്റെ രൂപങ്ങളായി 18 എണ്ണത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ 18 എണ്ണം കൂടി ചേരുന്നതാണ് യജ്ഞം. യജ്ഞരൂപ ഭാഷ്യകാരം പറയും, യജ്ഞത്തെ സമ്പാദിക്കുന്നവ, യജ്ഞത്തെ ഉണ്ടാക്കുന്നവ, യജ്ഞ നിർവർത്തകങ്ങൾ എന്ന് പറയും. 18 ഏതാണ്? 16 വർത്തിക്കുകൾ പുരോഹിതന്മാര്. അധ്വര്യു, ഹോത, ഉദ്ഗാത, ബ്രഹ്മ, ഇവരാണ് വൃത്തിക്കുകൾ എന്ന് പറയുന്നത്. പ്രധാന കർമ്മങ്ങൾ ഇത്രയും പേരും വേണം. ഇത്രയും പേരില്ലെങ്കിലും കർമ്മം നടക്കും. 4 അധ്വര്യുക്കൾ, 4 ഹോതാക്കൾ, 4 ഉദ്ഗാതാക്കൾ, 4 പേര് ബ്രഹ്മ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ. ഇവർക്കെല്ലാം യാഗത്തിൽ ഓരോരോ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത് ഇന്നാര് ഉദ്ഗാതാക്കൾ, അവർ ഉദ്ഗാനം ചെയ്യണം അതിൻ്റെ സമയത്ത്, സമമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം. ഇങ്ങനെ ഓരോരുത്തർക്കും കർമ്മത്തിൽ ഓരോ ജോലിയുണ്ട്. ഇങ്ങനെ മൊത്തം 16 പേര്. പക്ഷെ അവരെല്ലാം പുരോഹിതന്മാരാണ്. ഇനി അവിടെ യജമാനൻ ഒരാളുണ്ട്, അയാൾക്കാണ് ഈ കർമ്മത്തിന്റെ ഫലം കിട്ടുന്നത്. അയാളാണ് പണം മുടക്കുന്നയാൾ. പിന്നെ അടുത്ത് വരുന്ന കർമ്മത്തിൽ പ്രധാനമായി വരുന്ന യജമാനന്റെ പത്നി. യജമാന പത്നി ഇല്ലാതെ കർമ്മം നടക്കത്തില്ല. ജ്യോതിഷ്ഠോമം, അഗ്നിഹോത്രം, അല്ല അശ്വമേധം പോലെയുള്ള പ്രധാന യാഗങ്ങളിലെല്ലാം യജമാന പത്നിയും വേണം. ഇപ്പോൾ 16 2 18, ഈ 18 പേര് കൂടി ചേരുന്നതാണ്, അവർ കൂടി ചേർന്ന് നിർവഹിക്കുന്നതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. യേശു അപരം കർമ്മം, ഇതിനെ ആശ്രയിച്ചാണ് ഈ കർമ്മങ്ങളിരിക്കുന്നത്. ഇത്രയും പേരെ ആശ്രയിച്ച് അപ്പോ കർമ്മം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളതിനാണ് പറയുന്നത്. പക്ഷേ ഏത് ശ്രേയോ ഏ അഭിനന്ദന്തി, ഇതാണ് ശ്രേയസ് എന്ന് ആരാണോ കരുതുന്നത്, മൂഢാഹ, അങ്ങനെയുള്ള മോഹിതന്മാർ, മൂഢന്മാർ എന്ന് പറയുന്നത് ഭാഷകാരം പറയുന്ന അവിദ്യ കാമകർമ്മങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. ഈ കർമ്മങ്ങളെന്ന് പറയുന്നതിന്റെ സ്വയം അവിദ്യ കാമകർമ്മ രൂപത്തിലാണ്. അത് അവിദ്യ ആദ്യ ദോഷങ്ങളുള്ളവന് വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ മൂഢനാണ്, വൈദികനാണ്. പക്ഷെ എന്നാലവൻ മൂഢനാണ്. ഏത് ശ്രേയോ ഈ അഭിനന്ദന്തി മൂഢാഹ, ഏതൊരു മൂഢന്മാരാണോ ഈ കർമ്മങ്ങളെ ശ്രേഷ്ഠമായി കരുതുന്നത്. ഇതെല്ലാം വൈദിക കർമ്മങ്ങൾ ഉദ്ദേശിച്ച പറയുന്നു. ജരാം മൃത്യു തേ പുനർ ഏവ അഭിയന്തി, അവർ വീണ്ടും ഇപ്പൊ എങ്ങനെയാണോ അവർ ജരാമരണങ്ങൾക്ക് അധീനന്മാരായിരിക്കുന്നത്, ഇപ്പൊ ജന്മത്തെ സ്വീകരിച്ചിരിക്കുന്നവർ വീണ്ടും അവർക്കിത് തന്നെ ഗതി. കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും മരിക്കുകയും ജനിക്കുകയും ചെയ്യേണ്ടി വരും. ഇത്രയും ആദ്യ നിന്ദാവചന, അത് ഇവിടെയെല്ലാം മുണ്ടകത്തിൽ തന്നെ കർമ്മത്തെ നിന്ദിച്ചിരിക്കുകയാണ്. ഇത് കർമ്മവിദ്യ. ശ്രുതി തന്നെ കർമ്മവിദ്യയെ വിധിക്കുകയും പിന്നെ കർമ്മവിദ്യയെ നിന്ദിക്കുകയും ചെയ്യുന്നു. എന്തിനാ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുക? നിന്ദിത്വാച്ച അപരാം വിദ്യം തതോ വിരക്തസ്യ പരാവിദ്യ അധികാരം ദർശയതി. പരവിദ്യ അധികാരം, നിന്ദിത്വം ച അപരാം വിദ്യ, അപരവിദ്യ എന്ന് വെച്ചാൽ കർമ്മവിദ്യ, അതും കർമ്മവിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊന്നുമല്ല, വേദവിഹിതമായ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വിദ്യ, അതിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് കർമ്മവിദ്യ എന്ന് പറയുന്നത്. നിന്ദിത്വച്ച അപരാമിത്യ തതോ വിരക്ത, അതിൽ നിന്ന് വിരക്തനായവൻ, അതിൽ നിന്ന് വിരക്തനാവൻ എന്ന് പറഞ്ഞാൽ ആ കർമ്മവിദ്യയിൽ താല്പര്യമില്ലാത്തവനെന്നേ ഉള്ളൂ. വിരക്തി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ധരിക്കുന്ന അർത്ഥവുമായിട്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഭാഷ്യകാരൻ വിരക്തിയെ കുറിച്ച് എന്താ പറയുന്നത്? ഗൃഹാമുത്ര ഫലഭോഗ വിരാഗ എന്നാ പറയുന്നത്. തുടക്കത്തിൽ അത് പറഞ്ഞു, സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറഞ്ഞു. അതും ഈ വൈദിക കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിദ്യാകാമകർമ്മങ്ങൾ ഉള്ള ഒരുവന് കർമ്മത്തെ വിധിച്ചിരിക്കുന്നു. അവന് ദോഷങ്ങളുണ്ട് അതുകൊണ്ട്. പക്ഷെ അവന് അവന്റെ ഉള്ളിൽ വിവേകമുണ്ടായി, അവൻ ഈ കർമ്മം ചെയ്യുന്നതിനുള്ള താല്പര്യം ഇല്ലാതെ വരുന്നതിനുള്ള വിരക്തി എന്ന് പറയുന്നു. അത് ഭാഷ്യകാരൻ പറയുമ്പോൾ അത് പൂർണ്ണമായും ഈ വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇന്നിപ്പോ വിരക്തി എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല പറയുന്നു. അമ്മയിലെ വിരക്തനാണെന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ് ധരിക്കുന്നത്. അവന് സാധാരണ മറ്റ് ലൗകികമായ വിഷയങ്ങളോടൊന്നും താല്പര്യമില്ല എന്നാണ്. പക്ഷെ ഭാഷ്യകാരൻ പറയുന്ന അതല്ല, വൈദികമായ കർമ്മങ്ങളുടെ ഫലത്തിൽ താല്പര്യമുണ്ടായില്ല, അതുകൊണ്ട് കർമ്മത്തിൽ താല്പര്യമുണ്ടായില്ല. അത് അടുത്ത് വിശദീകരിക്കുന്നു. പരവിദ്യ അധികാരം ദർശി, വിരക്തനാണ് പരവിദ്യയുടെ അധികാരത്തെ കാണിക്കുന്നത്. പരീക്ഷ ലോകാൻ കർമ്മചിത്താൻ ബ്രാഹ്മണോ നിർവേദം ആയാത് നാസ്യാകൃത കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരു ഏവ അഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഇതി. പരീക്ഷ ലോകചിത്താൻ, ലോകാൻ കർമ്മചിത്താൻ, കർമ്മം കൊണ്ട് സമ്പാദിക്കാവുന്ന ലോകങ്ങൾ, ഫലങ്ങൾ, കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന എന്താണ് വ്യക്തമായി ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഉത്തരായണ മാർഗത്തിലൂടെയുള്ള പോക്ക്, അവിടെ നിന്ന് കിട്ടുന്ന ഫലം. മറ്റൊന്ന്, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്ന ഒന്ന്, അതിൽ കിട്ടുന്ന ഫലങ്ങൾ. അങ്ങനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ട് ഇവിടെ കർമ്മം ചെയ്യുന്നു. ഇതിനെ എന്ത് ചെയ്തു? പരീക്ഷ പരീക്ഷിച്ചറിഞ്ഞു എന്നാണ്. പ്രത്യക്ഷ അനുമാന അഗമാദി പ്രമാണങ്ങളിലൂടെ അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് മനസ്സിലാക്കി. ശ്രുതി തന്നെ പറയുന്നു, നമുക്ക് പറഞ്ഞല്ലോ, മൂഢ ജരാമൃതം തേ പുനർ ഏവ അപിയന്തി. മൂഢന്മാര് ജരാമൃത്യുവിനെ പ്രാപിക്കുന്നു. പിന്നെ പ്രത്യക്ഷത്തിലും കാണുന്നുണ്ട്. വിരുദ്ധങ്ങളായ സുഖദുഃഖാനുഭവങ്ങളും യുക്തിയിലും എന്താണ് യത്കൃതകം തദനിത്യം, എന്താണോ നേടിയെടുക്കുന്നതൊക്കെ നശിക്കുന്നതാണ്. ഇങ്ങനെയല്ല, പ്രത്യക്ഷ അനുമാന പ്രമാണങ്ങളിലൂടെ നല്ലവണ്ണം വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നു. അല്ല, പോയി ഒരാൾക്ക് അനുഭവിച്ച് വന്ന് കർമ്മത്തിന്റെ ഫലം അനിത്യമാണെന്നൊന്നും പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു. കർമ്മചിത്താൻ കർമ്മം കൊണ്ട് നേടുന്നതായ ഫലങ്ങൾ, അവിടെയും കർമ്മം എന്ന് പറയുന്നതിന് ഭാഷകാരൻ പറയുന്ന ഇതാണ്, ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളിലൂടെ പോയി നേടുന്ന ഫലങ്ങൾ. ശ്രവതവും സ്മാർത്ഥവുമായി വിധിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായി വരുന്ന എല്ലാം, അതാണ് കർമ്മഫലങ്ങൾ. ഇതിനെ വിചാരിച്ചറിഞ്ഞിട്ട് എന്തായത്? ബ്രാഹ്മണോ നിർവേദം ആയ ബ്രാഹ്മണൻ ഇതിനെല്ലാം നിർവേദനായി വിരക്തനായി, അതിനോട് താല്പര്യമില്ലാതെ വന്നു. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനിത്യമാണെങ്കിൽ, വീണ്ടും ജരാമൃത്യുവിന് കാരണമാണെങ്കിൽ പിന്നെന്തിനാ കർമ്മം ചെയ്യുന്നു? ബ്രാഹ്മണൻ എന്ത് ചെയ്തു? വൈരാഗ്യത്തെ പ്രാപിച്ചു. അപ്പൊ അടുത്ത് പരാവിദ്യയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് ഭാഷകാരൻ അർത്ഥത്തെ സങ്കോചിപ്പിച്ചിട്ടുണ്ട്. ബ്രാഹ്മണാനാമേവ ത്യാഗപൂർവക ഞാനേ അധികാര എന്നൊക്കെ അവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണന് മാത്രമേ ത്യാഗപൂർവകമായ ജ്ഞാനത്തിന് അധികാരമുള്ളൂ, എന്നുവെച്ചാൽ സന്യാസത്തിന് അധികാരമുള്ളൂ എന്നല്ല, ബ്രാഹ്മണൻ ജാതി എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞു. പക്ഷെ മറ്റു പല വ്യാഖ്യാതാക്കളും ബ്രാഹ്മണൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ വിവേകമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലെടുത്തു. ആ വിവേകമുള്ളവൻ, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയവൻ, അവനെന്ത് ചെയ്തു? ഈ കർമ്മത്തോട് താല്പര്യമില്ലാതെ വന്നു. കാരണം അങ്ങനെ പറയാൻ കാരണം, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ബ്രാഹ്മണൻ മാത്രമല്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അനുഷ്ഠിക്കുന്നുണ്ട്. ഇനി ശൂദ്രനും അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് പഴയകാലം, വേദകാലത്തിൽ. പിൽക്കാലത്ത് അത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് കൂട്ടർക്കായിട്ട് പരിമിതപ്പെടും. അവിടെയും മൂന്ന് പേരും കർമ്മം ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ ആർക്കാണോ വിവേകം ഉണ്ടാകുന്നത് അവരാണ് കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. പിന്നെ അത് ബ്രാഹ്മണ ജാതി എന്ന് സങ്കോചിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്രാഹ്മണൻ മാത്രം കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്. ബ്രാഹ്മണൻ മാത്രമല്ല, വേദാധ്യയനത്തിനും വേദത്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അധികാരമുണ്ട്. പിന്നെ അതിൽ ഓരോരുത്തർക്കും പ്രത്യേക കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ജാതീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, പൊതുവായി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആർക്കാണോ ആ വിവേകം ഉണ്ടാകുന്ന, ഈ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനിത്യമാണ് എന്ന് വിവേകം ഉണ്ടാകുന്നവന് എന്ത് ചെയ്യും? നിർവേദത്തെ പ്രാപിച്ചു. അതിൽ താല്പര്യമില്ലാതെ എന്തിലാ താല്പര്യമില്ലാതെ വരുന്ന? ഇത്തരം കർമ്മങ്ങളിലും ആ കർമ്മങ്ങളുടെ ഫലത്തിലും, അതാണ് വിരക്തി എന്ന് പറയുന്നത്. ഒന്ന്, അവിടെ ആസ്തിക്ക് ബുദ്ധിയുള്ളവൻ വിരക്തനെന്ന് പറയുന്നു. ഈ വേദം എന്ന് പറയുന്നത് കർമ്മം, കർമ്മത്തിന്റെ ഫലങ്ങൾ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നതാണ്. അത് അലൗകികമായ കർമ്മങ്ങളെയും അവയുടെ ഫലത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. ആ വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്തരായണം, ദക്ഷിണായണം തുടങ്ങിയ മാർഗങ്ങളിലൂടെയുള്ള യാത്രയുണ്ടാവും, അതിലൂടെ ഫലമുണ്ടാവും. ഇത്തരം ശ്രദ്ധയുള്ളവൻ, ആ ശ്രദ്ധയുള്ളവൻ പിന്നെ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അധികാരപ്പെട്ടവൻ, അത്തരം കർമ്മങ്ങൾ തന്റെ കർത്തവ്യമാണെന്ന് കരുതുന്നവൻ, അങ്ങനെ കരുതുന്നവന്റെ ഉള്ളിൽ വിവേകമുണ്ടായിട്ട് ആ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനിത്യമാണ് എന്നുള്ള വിവേകം കൊണ്ട് ആ കർമ്മങ്ങളെ താല്പര്യം ഇല്ലാതെ വരിക, അതാണ് ഭാഷ്യകാരൻ പറയുന്ന വിരക്തി. അപ്പോ ഇന്നത്തെ വിരക്തിയുമായിട്ട് അതിനെന്താ ബന്ധം? വേദത്തിൽ ശ്രദ്ധയില്ല, വേദഭീതമായ കർമ്മങ്ങളെക്കുറിച്ച് അറിയില്ല, വേദവീതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളില്ല. ഇഹലോക പരലോക ഫലങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ല. അങ്ങനെയുള്ളവന് ഈ ഭാഷകാരം പറയുന്ന വിരക്തി എന്ന് പറയുന്ന ഇവിടെ കാലം കൊണ്ടുവന്ന വ്യത്യാസം പറയുകയാണ്. ഇന്ന് വിരക്തി എന്നൊക്കെ പറയുമ്പോൾ മറ്റു പല അർത്ഥങ്ങളുമാണ് കൊടുക്കുന്നത്. ഭാഷകാരം പറഞ്ഞ അർത്ഥമല്ല. ഭാഷകാരൻ വിരക്തി എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവനെ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതാണ്. ഇനി മറ്റേതെങ്കിലും കർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നാൽ ഇതല്ലാതെ അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. അവിടെ ഇവന് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല. അതും ഇതിനോടൊപ്പം ഉണ്ട്. അവനും കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവനും വിരക്തനാണ്. പക്ഷെ മുഖ്യമായ വിരക്തി എന്ന് പറയുന്ന അതല്ല. അത് കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവനിൽ സംഭവിക്കുന്ന കർമ്മത്യാഗത്തിന് ഹേതുവായിട്ടുള്ളതാണ്. ആ കർമ്മത്യാഗം എന്ന് പറയുന്നത് എന്താണ്? വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗമാണ്. അതാണ് പറയുന്നത് ഇഹാമുത്ര ഫലഭോഗ വിര. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള ഫലങ്ങൾ, കർമ്മങ്ങളുടെ ഫലങ്ങൾ, അതിന് താല്പര്യമില്ലാതെ വരിക. ആ വിരക്തിയും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിരക്തിയുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വിരക്തി എന്ന് പറയുന്നത് വൈദികന് മാത്രമേ ഇത്തരത്തിൽ വിരക്തി ഉണ്ടാവും. കാരണം ഇന്ന് പരലോക സുഖത്തിന് വേണ്ടിയിട്ട് ആരും കർമ്മം ചെയ്യുന്നില്ല. ഇനി ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രാമാണികമായ കർമ്മമല്ല. കാരണം താൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലമായി പരലോകം എന്നുള്ളതിന് അവന് യാതൊരു ഉറപ്പുമില്ല. വൈദികനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന് വേദം പ്രമാണമാണ്, വേദം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗഫലം. വൈദികൻ കർമ്മം ചെയ്യുന്നത് ആ പ്രാമാണികമായ ജ്ഞാനത്തിന്റെ ബലത്തിലാണ്, അല്ല വെറുതെ ചെയ്യുകയല്ല. അവനെ സംബന്ധിച്ച് അതിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്. താൻ ചെയ്യുന്ന കർമ്മത്തിന് ഇന്ന ഫലം ഉണ്ടാകും. ആ കർമ്മം അവശ്യം ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. ആ ഫലത്തിൽ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആ കർമ്മം ഞാൻ ചെയ്യുന്നില്ല, അതിന് ചെയ്യാൻ ഒരുമ്പെടുന്നില്ല. ഇതാണ് വിരക്തി എന്ന് പറയുന്നത്. ആ വിരക്തിയെ തുടർന്ന് വരുന്ന കർമ്മത്യാഗമാണ് സന്യാസം. എന്ന് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്ന സന്യാസം. ഇന്നിപ്പോ സന്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവിത രീതി. എങ്കിലും ഒരു ആശ്രമത്തിൽ ചെല്ലുന്നു, ഡ്രസ്സെല്ലാം മാറുന്നു, വേറെ കളറുള്ള ഡ്രസ്സ് ധരിക്കുന്നു. അത് ഇവിടെ പറയുന്ന ഈ ഭാഷകാരൻ പറയുന്ന വിരക്തിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ചിലര് പറയും ഞാനിനി പാല് കുടിക്കത്തില്ല, വിരക്തി. ചിലർ പറയും ഞാനിനി ചോറ് കഴിക്കത്തില്ല, പഴങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ, അത് വിരക്തി. ഇത്തരം വിരക്തി ഒന്നുമില്ല ഇവിടെ പറയുന്നു. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അവിടെ കർമ്മഫല അനിത്യമാണെന്ന് കാണുന്നത് കൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് വിരക്തി. അതും വൈദിക കർമ്മങ്ങളുടെ മുഖ്യമായി സ്മാർത്ഥ കർമ്മങ്ങളുമുണ്ട്, എന്നാലും മുഖ്യമായും വരുന്ന വൈദിക കർമ്മങ്ങളുടെ ത്യാഗം. വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ അവസരമില്ലാത്തവന് അതിന്റെ ത്യാഗമേ വരുന്നില്ല. പിന്നെ അവിടെ വിരക്തി എന്ന് പറയുന്ന ഒന്ന് ഇല്ല. പക്ഷെ കാലം എല്ലാം മാറി വന്നപ്പോൾ വിരക്തിക്ക് പുതിയ നിർവചനങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നുമല്ല ഭാഷ്യകാരം ഉദ്ദേശിച്ചിരുന്ന അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇന്നത്തെ വിരക്തി എന്ന് വെച്ചാൽ നമുക്ക് പ്രദർശിപ്പിക്കാനുണ്ട്, കാണിക്കാനുണ്ട്. എന്താണ് വേഷഭൂഷാദികളെ കൊണ്ട് ആൾക്കാരെ കാണിക്കാൻ ഞാൻ വിരക്തരാണേ മറ്റാതൊന്നുമില്ല. അവൻ വിധിച്ച കർമ്മം ചെയ്യുന്നില്ല അത്ര, അതാണ് അവന്റെ വിരക്തി. ആ വിവേകം അവിടെ മുഖ്യമായി വരുന്നത് എന്താണ്? അവിടെ വിരക്തി എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അത് അവന്റെ മനസ്സിന്റെ വിവേകം. എങ്ങനെ നാസ്തി ആകൃതഹൃതേന, ഈ കർമ്മകൃതേന എന്ന് വെച്ചാൽ കർമ്മങ്ങളെ കൊണ്ട് അകൃതമായ മുക്തി അത് ശ്രദ്ധിക്കത്തില്ല. ഇതാണ് വിവേകം. എന്താണ് കൃതം എന്നുള്ളത് അവനറിയാം, കർമ്മവും ഫലവും. അതിനെ കുറിച്ച് അവന് ബോധമുണ്ട്. അവൻ വേദാധ്യയനം ചെയ്തവനാണ്. വേദം, വേദാധ്യയനം, വേദവീതമായ കർമാനുഷ്ഠാനം, ഇത്തരം ഒരു ജീവിത രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചുറ്റുപാടി മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാൻ ഇരിക്കുന്നതിൽ അതിശയൊന്നുമില്ല. അപ്പൊ അവിടെ ബ്രാഹ്മണൻ സ്വയം കരുതുന്ന എന്താണ്? കൃതേന അകൃതഹ നാസ്തി, ഈ കർമ്മം കൊണ്ട് അകൃതമായ തന്റെ സ്വരൂപമായ മുക്തി സിദ്ധിക്കത്തില്ല. അപ്പോൾ അവന് ഇങ്ങനെ ഒരു വിവേകം എങ്ങനെ ഉണ്ടായി? അതും സ്വാധ്യായത്തിൽ നിന്നും, വേദത്തിൽ നിന്നും. ഇതെല്ലാം വേദത്തിൽ തന്നെ പറയുന്നു, മുക്തി അകൃതമാണ്, കർമ്മഫലം പോലെ ജന്യമായ ഒന്നല്ല, അത് ആത്മസ്വരൂപമാണ്. ഇത്തരത്തിൽ ആത്മസ്വരൂപം മാത്രമേ ഉള്ളൂ, അകൃതമായി സൃഷ്ടിക്കപ്പെടാത്തതായി. ഇത്തരത്തിലുള്ള വിവേകം ഉണ്ടാകുന്നു, അവൻ കർമ്മം ചെയ്യുന്നില്ല. അതാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മം എവിടെയാണോ പ്രാപ്തിയുള്ളത് അവിടെ മാത്രമേ കർമ്മത്യാഗവും. എന്നുവെച്ചാൽ വൈദികമായ കർമ്മങ്ങൾ ആരാണോ അനുഷ്ഠിക്കേണ്ടവൻ, അവൻ അനുഷ്ഠിക്കാൻ കടപ്പെട്ടവനാണ്, കർത്തവ്യ ബുദ്ധിയുള്ളവനാണ്. അതങ്ങനെ വേദം വിധിച്ചിരിക്കുന്നു, യാവ് ജീവൻ ജുഹൂയാ, മരണം വരെ കർമ്മം അനുഷ്ഠിക്കണം. ഏത് കർമ്മം? അതും പറയുന്നുണ്ട് അഗ്നിഹോത്രം. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കടപ്പെട്ടവൻ, അതവന് ബോധ്യം വന്നു കഴിഞ്ഞു. അവനുപനയനം ചെയ്ത് വേദ അധ്യയനം ചെയ്തപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇത് ചെയ്യണം. അപ്പോൾ അവൻ ആ കർമ്മം ചെയ്യുന്നില്ല, അതാണ് കർമ്മത്യാഗം. അല്ല, ഇന്ന് ഡോക്ടർ ജോലി രാജിവെക്കുന്നു, എഞ്ചിനീയർ ജോലി രാജിവെക്കുന്നു, ഇതൊക്കെ കർമ്മത്യാഗമല്ല. ഇതാണ് കർമ്മത്യാഗം എന്ന് വിചാരിക്കുന്നത്, എന്തോ ഭ്രാന്തി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെയ്തു വരുന്നു അബദ്ധമെന്ന് വിചാരിക്കണ്ട. ഞാൻ ശങ്കരാചാര്യർ പറഞ്ഞിട്ടെന്ന് പറയുകയാണ്, ജോലി രാജിവെക്കുന്നതെന്നും ഇവിടെ പറയുന്ന വിരക്തിയോ കർമ്മത്യാഗോ ഒന്നുമില്ല. അതിനിതുമായിട്ട് ബന്ധമില്ല. വൈദിക കർമ്മങ്ങൾ അത് വ്യക്തമായിട്ട് പ്രാപ്തമാവുന്നിടത്ത് അതിന്റെ ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ച്. ഇന്നിപ്പോ പരലോകത്തിന് വേണ്ടിയിട്ടാണോ എഞ്ചിനീയർ പണിയുന്നു, ഡോക്ടർ പണിയുന്നു ഒന്നുമല്ല. അതാ അങ്ങനെയല്ല, അത് പരലോകത്തിന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. അത് ചെയ്യുന്നവന് ഉറപ്പുണ്ട് അക്കാര്യം. കാരണം എന്തുകൊണ്ട്? അവൻ വേദത്തിൽ ശ്രദ്ധയുള്ളവനാണ്. അപ്പോൾ അവന് വേണ്ടെന്ന് വയ്ക്കുന്നു വിരക്തനായി. കർമ്മത്യാഗം, അതാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മത്യാഗം കർമ്മത്യാഗം എന്ന് കേട്ടിട്ട് ഒരാൾ പെട്ടെന്ന് കയറി ജോലി രാജിവെക്കുന്നു, സന്യാസി എന്ന് വിചാരിക്കുന്നു, എന്ത് മണ്ടത്തരമാണ്. ഇതെല്ലാം വേദാധിഷ്ഠിതമാണ്, ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതെല്ലാം ശ്രുതി അധിഷ്ഠിതമാണ്. അങ്ങനെ ഒരു ജീവിത രീതിയിൽ മാത്രമേ ഇതൊക്കെ അർത്ഥവത്താകത്തുള്ളൂ. ഇന്നത്തെ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് സന്യാസമാണ് അതാണ് അതാണെന്നൊക്കെ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. അതൊക്കെ ഓരോ വിഭ്രാന്തികളാണ്. അപ്പൊ അവന്റെ ഉള്ളിൽ വിവേകമുണ്ട്, നിർവേദം ആയാ കർമ്മത്തോട് താല്പര്യമില്ലാതെ വന്നു, അവന്റെ ഉള്ളിൽ വിരക്തി ഉണ്ടായി. പിന്നെ എന്ത് ചെയ്തു? അകൃത കൃതേന, ശ്രുതിയിൽ നിന്ന് തന്നെ അവന് ബോധമുണ്ടായി. തദ്വിജ്ഞാനാർത്ഥം അപ്പൊ അവന് എന്താണ് ഇനി അതിന്റെ ജ്ഞാനം ഉണ്ടാകണം. കർമ്മത്തെക്കുറിച്ച് അവന് ശരിക്കും ബോധം ഉണ്ടായി. അകൃത്യമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. അതിനുവേണ്ടി സഗുരുമേവ അഭിഗച്ച് അവിടെയാണ് പറയുന്നത്. എന്താണ് അവന് ഈ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്? അങ്ങനെയുള്ള ഗുരുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഗുരുമേവ അഭിഗച്ച്. അത് ഭാഷ്യകാരം പറയുന്ന ആ ഗുരു എന്ന് പറയുന്നതും ഇന്നത്തെ നമ്മുടെ ഗുരുസങ്കല്പമായിട്ട് വ്യത്യാസമുണ്ട്. സമിത് പാണിഹി, സമിത് പാണിയായി ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠ അവിടെ പറയുന്നത്. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നതിന് ഭാഷകാരം പറയുന്നു. അവിടെ പറയുന്നതാണ് തപോനിഷ്ഠൻ എന്നെല്ലാം പറയുന്നവർ. തപോനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിരന്തരമായി തപസ്സിൽ തന്നെ ഇരിക്കുന്നു. ജപനിഷ്ഠൻ എന്ന് പറയുന്നത് എന്താ എന്റെ അർത്ഥം? അയാൾ നിരന്തരം ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജപത്തിലാണ് അയാളുടെ നിഷ്ഠ, അയാൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെയാണ് ഇവിടെ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ രീതിയിലുള്ള വിവേകം കൊണ്ട് വിരക്തനായി കർമ്മത്തെ തേജിച്ചിരിക്കുന്നത്, അതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് ഭാഷകാരൻ വ്യാഖ്യാനിക്കും. അവിടെ അത്തരത്തിലുള്ള കർമ്മങ്ങൾ, അതായത് ഈ പറയുന്ന ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നവൻ, ജപനിഷ്ഠൻ, തപോനിഷ്ഠൻ എന്നെല്ലാം പറയുന്ന പോലെ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നവൻ ആണ് ബ്രഹ്മനിഷ്ഠൻ. പിന്നെ അയാൾ എങ്ങനെയായിരിക്കുന്നത്? ശ്രോത്രിയൻ എന്ന് പറയുന്നു. കാരണം ഈ കർമ്മത്തെക്കുറിച്ചുള്ള അറിവ്, പിന്നെ കർമ്മഫലങ്ങളുടെ അനിത്യതയെക്കുറിച്ചുള്ള അറിവ്, അതുകൊണ്ടുള്ള വിരക്തി, അങ്ങനെ വരുന്ന കർമ്മത്യാഗം, പിന്നെ മോക്ഷത്തെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ഇവിടെ ബ്രഹ്മനിഷ്ഠനായ ഒരുവന് ലഭിച്ചത് വേദത്തിൽ നിന്നാണ്, വേദാധ്യയനം കൊണ്ടാണ്. അങ്ങനെ വേദാധ്യയനത്തിൽ നിന്ന് ഈ എല്ലാ അറിവും ഉണ്ടായി. അങ്ങനെയുള്ള ഒരുവനെയാണ് ശ്രോത്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും ബ്രഹ്മജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും എല്ലാം വൈദികമാണ്, വേദമൂലകമാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറയുന്നത് എന്താണ്? ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം എന്ന് പറയും. വേദാധ്യയനം ചെയ്തവനും എന്ന് വെച്ചാൽ വേദമൂലകമായി ഈ അറിവെല്ലാം ഉണ്ടായ ഒരുവൻ എന്നറിയാം. അതെന്തിനാണ് അവിടെ ശ്രോത്രിയനെന്നങ്ങനെ പറയുന്നത്? കാരണം വൈദികനെന്ന് വെച്ചാൽ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവനാണ്. ആ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചവനാണ് വേദ അധ്യയനം ചെയ്യുന്നതും കർമ്മം അനുഷ്ഠിക്കുന്നവൻ. അവന് അകൃതമായ ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കണമെങ്കിൽ അത് വേദദ്വാരയെ ബോധിപ്പിക്കാൻ പറ്റും. എങ്ങനെ ബോധിപ്പിക്കുന്നു? തത്വമസി, അഹം ബ്രഹ്മാസ്മി, സർവം ഖല്ലിതം ബ്രഹ്മ, ഇത്തരം വേദവാക്യങ്ങളിലൂടെയാണ് അവനെ ബോധിപ്പിക്കുന്നത്. കാരണം അവന് പരമപ്രമാണമായിരിക്കുന്ന വേദമാണ്. അങ്ങനെ ശ്രുതിവാക്യങ്ങളിലൂടെ അവന് അകൃത്യമായ ആത്മാവിനെ ബോധിപ്പിക്കുന്നുവെങ്കിൽ ശ്രോത്രിയനായാലേ പറ്റും. അല്ലെങ്കിൽ ഈ ഗുരുവിനെ സമീപിക്കുന്നവൻ തദ്വിജ്ഞാനാർത്ഥം അവൻ സ്വയം ശ്രോത്രിയനായതുകൊണ്ട് വേദ ബോധമുള്ള ഒരുവനായതുകൊണ്ട് അവനെങ്ങനെ വേദ ബോധമില്ലാത്ത ഒരുവനെ സമീപിക്കാൻ പറ്റും? കാരണം അവൻ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു വേദത്തെയാണ്. അപ്പൊ ആ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ഒരുവന്റെ സമീപത്തെ അവന് പോകാൻ കഴിയും ഇതിനെക്കുറിച്ച് അറിയാൻ. അപ്പോ എങ്ങനെയാണോ ആ ഗുരുവിനെ സമീപിക്കുന്നവൻ ഗുരുമേവ അഭിഗച്ച് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗുരുവിനെ സമീപിക്കുന്നവൻ ശ്രോത്രിയനായിരിക്കുന്നതുകൊണ്ട് അതാണ് മുഖ്യം. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു, അപ്പൊ ഗുരു ശ്രോത്രിയനായിരിക്കണമോ, ശ്രോത്രിയനല്ലാത്തവർക്ക് ഗുരുവാകാൻ യോഗ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെ ചർച്ച നടത്താറുണ്ട്. അപ്പൊ ശ്രോത്രിയൻ എന്ന് വെച്ചാൽ വേദം പഠിച്ചവനായിരിക്കണമോ? പക്ഷെ അതിന് മുമ്പുള്ള ഭാഗം നമ്മൾ വിട്ടുകളയുന്നത് എന്തുകൊണ്ട്? ഇവിടെ പോകുന്നവൻ ശ്രോത്രിയനാണ്. ശ്രോത്രിയനായ ഒരുവനാണ് തദ്വിജ്ഞാനാർത്ഥം. ഇതിന്റെ ജ്ഞാനത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അവന് ശ്രോത്രിയനായ ഒരു ഗുരുവിനെ സമീപിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ഗുരു ശിഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളല്ല ഇവിടെ പറയുന്നു. രണ്ട് കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ കാലം കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചു, ദീർഘകാലം കൊണ്ട്. അതുകൊണ്ട് ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിന് മാറ്റം വന്നു, ശിഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് മാറ്റം വന്നു. അപ്പോ ഇന്നിപ്പോ ശിഷ്യൻ എന്ന് പറയുന്ന ശ്രോത്രിയനല്ല, ഗുരു എന്ന് പറയുന്ന ശ്രോത്രിയനല്ല. കാലങ്ങളിൽ വരുന്ന എല്ലാത്തിനും കാലങ്ങൾ കൊണ്ട് മാറ്റം വരും. ശ്രോത്രനല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രുതി പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ശ്രോത്രനില്ല. കാരണം ഭാഷകാരൻ വ്യക്തമായി പറയുന്നുണ്ട്, ശ്രോത്രിയം എന്ന് വെച്ചാൽ സ്വാധ്യായ ശ്രുത അർത്ഥത്തോടുകൂടി വേദാധ്യയനത്തിലൂടെ, ഉപനിഷത് ശ്രവണത്തിലൂടെ അർത്ഥത്തെ ബോധിച്ചവൻ, അവനാണ് ശ്രോത്രിയനെന്ന്. അങ്ങനെയുള്ള ഒരു ശ്രോത്രിയനാണ് ആർക്ക് ആവശ്യമായി വരുന്നത്? വേദാധ്യയനം ചെയ്യുന്നവൻ. അങ്ങനെ ഒരു വേദാധ്യയനം ചെയ്യുന്ന ഒരുവൻ എന്ന് പറയുമ്പോൾ എവിടെയാ ഉള്ളത്? ഇന്നെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാണ്. ഒരു വൈദിക വ്യവസ്ഥയിലുള്ള ഒരു സമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത്. ഇന്നത്തെ ഗുരുക്കന്മാരെയും ഇന്നത്തെ ശിഷ്യന്മാരെയും ഇത് വച്ചിട്ട് അളക്കാൻ പോലും അബദ്ധമായി. കാലം വരുത്തിയ മാറ്റങ്ങളാണതെല്ലാം. അപ്പൊ ഇവിടെ എന്താണോ പറയുന്നത് അത് വ്യക്തമാണ്. ഇതെല്ലാം അവിടെ ശിഷ്യൻ ശ്രോത്രിയനായിരിക്കുന്നത് കൊണ്ട് ശിഷ്യന് ശ്രോത്രിയനായ ഒരു ഗുരു തന്നെ വേണം. എന്തുകൊണ്ട്? അവിടെ ശിഷ്യനും വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു, പരമപ്രമാണമായി. ഗുരുവും വേദത്തെ പരമപ്രമാണമായിരിക്കുന്നു. ശിഷ്യൻ കർമ്മനിരതനായിരിക്കുന്നു, പക്ഷെ അവൻ അതിൽ വിരക്തിയുണ്ടായി. ഭാഷകാരൻ പറഞ്ഞു, സ്വാധ്യായ ആനന്ദരിയൻ സമാനം. കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല, സ്വാധ്യായം എന്ന് പറയുന്ന കൂടിയേ തീരും. വേദാധ്യയനം കൂടിയേ തീരും. ഭാഷകാരൻ പറയും, എന്തിന്? ഈ വേദമൂലകമായ ത്യാഗപൂർവകമായ ജ്ഞാനത്തിന്. നമ്മൾ അപശുദ്രാധികരണത്തിൽ ചർച്ച ചെയ്യും. ഭാഷകാരന്റെ ഒരു നിർബന്ധമാണ് സ്വാധ്യായം കൂടിയേ തീരും. അപ്പോൾ ആ സ്വാധ്യായം എന്ന് വെച്ചാൽ വേദാധ്യയനം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ കർമ്മം അനുഷ്ഠിക്കാതെ ഇരിക്കാം. ചിലർ കർമ്മം അനുഷ്ഠിക്കും, ചിലർക്ക് കർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവും. കർമ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കും, എന്താണ് നാസ്തി ആകൃത കൃതേന എന്നവന് ബോധമുണ്ടാവും. നിത്യമായ മോക്ഷം ഇതുകൊണ്ടുണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളവും എന്ത് ചെയ്യുന്നു അവൻ? എന്നാ പിന്നെ എന്താണ് നിത്യമായ മോക്ഷത്തിന് ഉപായം? അത് എവിടെ നിന്നെങ്കിലും ഉപായം കിട്ടിയാൽ പോരാ, അതിന്റെ സമാധാനം വേദത്തിൽ നിന്ന് തന്നെ കിട്ടണം. കാരണം അവൻ വേദം ആണ് അവന് പ്രമാണം. അതുകൊണ്ട് അങ്ങനെ ശ്രോത്രിയനായ ആ ജിജ്ഞാസു വിരക്തൻ നേരെ മറ്റൊരു ശ്രോത്രിയന്റെ അടുത്ത് ചെല്ലുന്നു. എവിടെയാണോ കർമ്മത്യാഗം കാണുന്നത് അവിടെ ചെല്ലുന്നു. അവിടെ എന്തു വരുന്നു? വൈദികമായ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരാൾ. എന്തുകൊണ്ട് അയാൾ ഉപേക്ഷിച്ചു? അല്ല, യുക്തിയാണിത്. നാസ്തി അകൃത കൃത്യേന, ഈ കർമ്മം കൊണ്ടൊന്നും മുക്തി നേടത്തില്ല. അപ്പോ ഇത് മറ്റൊന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, തദ്വിജ്ഞാനാർത്ഥ ഗുരു ഏവ അഭിഗച്ച്. ഗുരു എന്ന് പറയുന്ന ശബ്ദം തന്നെ അവിടെ ശ്രുതി എന്നെ പറയുന്നുണ്ട്. അവിടെ ശ്രോത്രിയനായ ഒരു വിരക്തന് ആണ് പറഞ്ഞത്. തത്വ വിരക്തസ്യ എന്ന് പറഞ്ഞു. ശ്രോത്രിയനായ ഒരു ഗുരു തന്നെ വേണ്ടി വരുന്നു. അതിന് പിന്നെ വേറെ അതിന് നമുക്ക് വെള്ളം ചേർക്കാനും മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാനും നോക്കത്തില്ല. പിന്നെ ഇന്നത്തെ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ശിഷ്യൻ ശ്രോത്രിയനായിരിക്കണമെന്നില്ല. കാരണം വേദാധ്യയനത്തിനൊന്നും അവസരം കിട്ടാറില്ല ആർക്കും. പക്ഷേ അവന്റെ ഉള്ളിൽ വിവേകമുണ്ടായാൽ മതി, അവനും വിവേകമുണ്ടാകാം. അവന്റെ വിരക്തി എന്ന് പറയുന്നു ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. വേദാധ്യയനം ചെയ്യുക, സ്വർഗത്തിന് കാരണമായ കർമ്മങ്ങളെക്കുറിച്ച് അറിയുക, എന്നിട്ട് അത് ആ ഫലങ്ങൾ വേദത്തിൽ ശ്രദ്ധയുണ്ടാകുക, കർമ്മം ചെയ്താൽ അത് ഫലം ഉണ്ടാകുമെന്നവൻ വിശ്വസിക്കുക, ആ ഫലങ്ങൾ അനിത്യമാണ് അതുകൊണ്ട് കർമ്മം വേണ്ടാന്ന് തീരുമാനിക്കുക, അതൊന്നുമില്ല ഇവിടെ. ഇവിടെ വിരക്തി എന്ന് പറയുന്നത് എല്ലാ സ്വഭാവം മാറി, വേദത്തെ ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇന്ന് പറയുന്നതാണ് അവന് ലൗകികമായ ജീവിതത്തോട് താല്പര്യമില്ല, അതാണ് ഇന്ന് വിരക്തി എന്ന് പറയുന്നത്. ഒരു താല്പര്യമില്ലായ്മ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഗുരുവിനെ സമീപിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വേദത്തെ അവനെ സംബന്ധിച്ച് വേദത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നേ ഉള്ളു. വേദത്തിന്റെ പ്രാമാണ്യത്തെ കുറിച്ച് അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. വേദം എന്താണെന്നും അറിയത്തില്ല. കേട്ടിട്ടുണ്ട് വേദം എന്ന് പറയുന്നു, ചില കാസറ്റുകളിൽ കേട്ടിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ് വേദത്തിനെ കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ല. അവനെ കുറിച്ച് എന്താണ് അവന്റെ മനസ്സിൽ? ലൗകിക ജീവിതത്തോട് താല്പര്യമില്ല, അതാകാം ഒരു കാരണം. ചിലപ്പോൾ മുക്തിയെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ടാകാം, അവന്റെ യുക്തിയും ബുദ്ധിയും സാഹചര്യവും അനുസരിച്ച് അതില്ലെന്നും വരാം. അവനൊരു ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നു, അവന്റെ സങ്കല്പത്തിൽ ഉള്ള ഗുരു. അപ്പോൾ ഗുരു ശ്രോത്രിയനായിരിക്കണമെന്ന് അവന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ശ്രോത്രിയൻ എന്ന് പറയുന്നത് എന്താണെന്ന് അവൻ അറിയത്തില്ല. പിന്നെ ഗുരുവിനെ കുറിച്ച് അവനൊരു വലിയ സങ്കല്പം കാണും. ഗുരു മഹാത്മാവാണ്, ഗുരുശ്രേഷ്ഠനാണ്, ദിവ്യനാണ് ഗുരു. എന്നെ ഇനി മുക്തിയാണ് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തരാൻ കഴിവുള്ള ആളാണ്. അല്ല, മറ്റെന്തെങ്കിലുമാണ് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം നൽകുന്നതിന് ശേഷി ഉള്ള ആളാണ് ഗുരു എന്നുള്ള സങ്കല്പം അവന്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ ദിവ്യ ഗുരുവിനെ കുറിച്ച് അവന്റെ മനസ്സിലൊരു ദിവ്യ ഭാവന, ശ്രേഷ്ഠ ഭാവന, മഹത്വഭാവനയെല്ലാം വരും. അതനുസരിച്ച് അവനൊരു ഗുരുവിനെ അന്വേഷിക്കുന്നു, ഗുരുവിനെ കണ്ടെത്തുന്നു. അത് എന്താണ് ശ്രോത്രിയത്വം, അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മനിഷ്ഠ, ഇതിനെ കുറിച്ചൊന്നും അവന് ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവൻ മഹത്വകാംക്ഷിയായിരിക്കും, മഹത്വത്തെ കാംക്ഷിക്കുന്നവനായി. അങ്ങനെയുള്ള ഒരുവൻ ഗുരുവിനെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ഗുരുവിനെ ഉപാസിക്കുന്നു. അതെല്ലാം ഇന്നത്തെ ലോകനീതിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. ഇതും അതും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അവിയലാക്കി ഭക്ഷിക്കാൻ നോക്കരുത്. ഇത് വേറെ, അത് വേറെ. ഭക്ഷ്യകാരം പറഞ്ഞിരിക്കുന്ന വിഷയം വേറെയാണ്. അത് ഇതൊക്കെ ചിന്തിക്കുന്നവരെങ്കിലും അത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത്? അവിടെ ചെറുക്കുന്ന അവനെ ബ്രഹ്മനിഷ്ഠ എന്ന് ഗുരുവിന് പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ രീതിയിൽ എന്താണ്? ശ്രോത്രിയനെന്ന് പറയുന്ന ഈ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കും? അപ്പോ അവിടെ വേദ ശ്രോത്രിയും കൊണ്ട് ഉദ്ദേശിക്കുന്ന വേദാധ്യയനം ചെയ്തവൻ എന്നുവെച്ചാൽ വേദോക്തമായ അറിവുള്ളവൻ. അപ്പൊ ഇന്ന് ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാൻ പറ്റും. അറിവിന്റെ ഉപായങ്ങൾക്ക് മാറ്റം വരാം, അറിവിന് മാറ്റമില്ല. അപ്പോൾ അതിന്റെ സാരത്തെ ഗ്രഹിച്ചവൻ ആണ് ഇന്നത്തെ ഗുരു എന്നൊരു. അത് വേദ അധ്യയനം ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല, വേദത്തിന്റെ സാരത്തെ ഗ്രഹിച്ചവൻ, മുക്തി, മുക്തിയുടെ ഉപായം തുടങ്ങിയ കാര്യങ്ങളിൽ വേദം എന്താണെന്ന് നിർദ്ദേശിച്ചത് അത് ഗ്രഹിച്ചിരിക്കുന്നവൻ ഗുരു. പിന്നെ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാലോ, അത് എന്ന് പറയുന്ന ആ ഗുരുവിന്റെ മഹത്വം എന്നെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളുടെ പ്രാപ്തി എന്ന് ഒരിടത്തും തന്നെ ഇല്ല. ആരും തന്നെ അതൊന്നും അതിന്റെ ഒന്ന് അതൊക്കെ അതിന്റെ വിധിപ്രകാരം ചെയ്യുക അസാധ്യമാണ്, ചെയ്യാൻ തന്നെ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന്റെ ഒന്നും കാര്യങ്ങൾ വരുന്നില്ല. അപ്പൊ പിന്നെ ആ കർമ്മത്തിന്റെ ത്യാഗവും വരുന്നില്ല. പിന്നെ ഇന്ന് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? ആ തത്വത്തിലുള്ള നിഷ്ഠ എന്നാണ് എന്നെ എടുക്കാൻ കഴിയും. അയാൾ എന്ത് കർമ്മം ചെയ്യുന്നു, എന്ത് കർമ്മം ചെയ്യുന്നില്ല ഇതൊന്നും പറ്റില്ല. അതിനെല്ലാം സംബന്ധിച്ച് ഗുരുവിനെ സംബന്ധിച്ച് ഗുരുവിന് ഗുരു തന്നെ പ്രമാണം എന്നെ സ്വീകരിക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, വേദമായിരുന്നു പ്രമാണം. ഇന്നങ്ങനെയല്ല, ഗുരുക്കന്മാർക്ക് അവര് തന്നെ പ്രമാണം, വേറെ പ്രമാണത്തെ ചൂണ്ടിക്കാണിക്കാനില്ല. എന്തുകൊണ്ട്? അത് കാലത്തിന്റെ മാറ്റം കൊണ്ട് സംഭവിച്ച കാര്യം. ഗുരു എന്താണോ ഉപദേശിക്കുന്നത് അത് ശേഷം സ്വീകരിക്കുന്നു. എങ്ങനെ സ്വീകരിക്കുന്നു? ഗുരുവിന് ഗുരു പ്രമാണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇന്ന് ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദത്തിലുള്ള ശ്രദ്ധ മറിച്ച് ഗുരുവിലാണ്. ഗുരു പറയുന്ന കാര്യങ്ങൾ എങ്ങനെ? ഗുരു പറയുന്നുകൊണ്ട് അത് പ്രമാണമായിരിക്കുന്നു, അതിന് ഇന്ന് സ്വീകരിക്കുന്നു. പഴയതുപോലെ അല്ല. എന്തുകൊണ്ട്? അത് ഗുരുവിലുള്ള ശ്രദ്ധ. ഗുരു മഹാത്മാവാണ്, ഗുരു ഉപദേശിക്കുന്നത് സത്യമാണ്, ഗുരുവിന്റെ വാക്ക് സത്യമാണ്, അതിനെ പിന്തുടരുക. അത്തരത്തിലുള്ള ശ്രദ്ധ ആശ്രയിച്ചിട്ടാണ് ഇന്ന് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. വേദത്തിലുള്ള ശ്രദ്ധയെ ആശ്രയിച്ചിട്ടല്ല. അതിപ്പോ നമ്മൾ കേവലം പഠിക്കുന്നതിന് കിട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഗുരു വേദത്തെ അംഗീകരിച്ചെന്നിരിക്കാം, വേദത്തെ അംഗീകരിക്കാത്ത ഗുരുക്കന്മാരുണ്ട് പലതരത്തിലാണ്. ചില ഗുരുക്കന്മാർ പറയുന്നു, ഞാൻ പറയുന്നു മാത്രമാണ് സത്യം. എന്തുകൊണ്ട്? ആ സത്യം എന്റെ അനുഭവമാണ്, ഞാൻ സാക്ഷാത്കരിച്ചതാണ്. എന്റെ ഉപദേശത്തിനപ്പുറം മറ്റൊരു വേദമില്ല, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അതൊരു വ്യക്തിയുടെ നിഷ്ഠയാണ്, അതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയും. അപ്പോൾ അതിന് ശ്രദ്ധയുള്ള ഗുരുക്കന്മാർ, ആ ശിഷ്യന്മാർ ആ ഗുരുവിനെ സമീപിക്കുന്നു. അപ്പോൾ വൈദികമായ ഗുരുശിഷ്യ സമ്പ്രദായവും ഇന്നത്തെ ഗുരുശിഷ്യ സമ്പ്രദായവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് അന്ന് വേദത്തിൽ ശ്രദ്ധയുള്ളതിന് പകരം ഇന്ന് ഗുരു എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ശ്രദ്ധയായി മാറി. അതിനനുസരിച്ചാണ് ഇന്നത്തെ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ആധ്യാത്മിക സങ്കല്പങ്ങൾ തന്നെ എത്രമാത്രം കാലം കൊണ്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കും. മുമ്പെങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അതിൻ്റെ എന്താണ് അതിൻ്റെ സ്വഭാവം, അതിന് വരുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇന്ന് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അന്ന് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് അതാണ്. എന്താണ്? ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ ശ്രോത്രിയനായ ശിഷ്യൻ സമീപിക്കുന്നു. എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടി. ഇവിടെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും താല്പര്യമില്ല. ശിഷ്യനാകെ താല്പര്യം ഉണ്ടായിരുന്ന എന്തിലായിരുന്നു? കർമ്മഫലങ്ങളിലായിരുന്നു. അയാൾ കാരണം അയാളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വേദനിഷ്ഠമാണ്. അപ്പം വേറെ ഒന്നിനെ കുറിച്ച് അയാൾക്ക് താല്പര്യം വരാൻ വഴിയില്ല അന്നത്തെ കാലഘട്ടത്തിൽ. വേദവും വേദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. അപ്പൊ പിന്നെ വേറെ നിന്നും വിരക്തി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വേദാധിഷ്ഠിതമാണ്. ഉപനയനം ചെയ്യുന്നു, അതിനു വേണ്ടി വേദാധ്യയനത്തിന് വേണ്ടി. ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണത്? വേദാധ്യയനത്തിന് വേണ്ടി. ഇനി ഗാർഹസ്ഥ്യം, ഗ്രഹധർമ്മത്തെ സ്വീകരിക്കുന്നു, എന്തിനു വേണ്ടി? വേദകർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി. ആ കർമ്മങ്ങൾ എന്തിനനുഷ്ഠിക്കുന്നു? വേദത്തിൽ പറഞ്ഞ ഫലങ്ങൾക്ക് വേണ്ടി. അപ്പൊ വേദത്തിൽ നിന്ന് വിട്ട് വേറൊരു കാര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു, അങ്ങനെ ഒരു ജീവിതമായിരുന്നു മനുഷ്യൻ. അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെന്നുള്ള ബോധം മനസ്സിൽ നിന്ന് പോയാൽ ഇതിന്റെ ഒന്നും താല്പര്യം ഒരിക്കലും പിടികിട്ടത്തില്ല. പക്ഷെ ഇന്ന് അദ്വൈതം പ്രചരിച്ചിരിക്കുന്നത് ഇതൊക്കെ വിട്ടിട്ടാണ്. ഇവിടെ ഭാഷകാരൻ ഇത് പറയുന്ന എന്തിനു വേണ്ടി? വിദ്യയുടെ വ്യത്യാസം കാണിക്കാൻ. നമുക്ക് കർമ്മവിദ്യ, മറ്റൊന്ന് ബ്രഹ്മവിദ്യ. ആ കർമ്മവിദ്യ അറിഞ്ഞ് അതിൽ താല്പര്യമില്ലാത്തവൻ ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മവിദ്യ ഉപദേശിക്കുമ്പോൾ ആ ബ്രഹ്മത്തെയാണ് ഇവിടെ ഭൂതയോനി, സർവത്തിൻ്റെയും കാരണം എന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി മുമ്പ് വന്ന ഒരു ചോദ്യത്തിന് സമാനം പറയുന്നു. യത്ത് ഉക്തം അചേതനാന പൃഥിവ്യാധീന ദൃഷ്ടാന്തത്വേന ഉപാദാനാത് ദാഷ്ടാന്തികേനാപ്പി അചേതനേന ഭൂതയോനിന ഭവിതവ്യം ഇതി. ഇവിടുത്തെ ചർച്ച വിചാരം എല്ലാം എന്താണ്? പൂർണമായും ആ വേദത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. യുക്തികൾ പോലും വേദത്തെ ആശ്രയിച്ചിട്ടാണ്, വേദവാക്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. എന്താണോ ഗ്രഹിക്കേണ്ടത് അത് വേദത്തെ ആശ്രയിച്ച് തന്നെ ഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വിചാരത്തിലൊക്കെ ഒരു അപരിചിതത്വം തോന്നും. നമ്മൾ പരിചയപ്പെട്ട, ഇതുവരെ നമ്മൾ പരിചയിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ, ഇതോട് കൂടുതൽ പരിചയപ്പെടുക. വേറെ വഴിയൊന്നുമില്ല. അപ്പം മുമ്പ് പറഞ്ഞു, എന്താണ് അചേതനാന പൃഥിവ്യാധീന? അചേതനങ്ങളായിരിക്കുന്ന പൃഥിവ്യാധികളാണ് ദൃഷ്ടാന്തമായി പറഞ്ഞത്. എന്തിനു? സൃഷ്ടിക്ക്. പൃഥ്വിയിൽ നിന്നെങ്ങനെയാണോ ഔഷധികൾ ഉണ്ടായി അത് നശിക്കുന്നത്, അതുപോലെ ചരന്തിയിൽ നിന്നെങ്ങനെയാണോ വലയുണ്ടായി തിരിച്ചതിലേക്ക് പോകുന്നത്, അതുപോലെയാണ് സൃഷ്ടി. അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ജഡമായ പ്രധാനമാണെന്നെല്ലാം പറഞ്ഞല്ലോ. അതാണ് അചേതനാന പൃഥിവ്യാധീന ദൃഷ്ടാന്തത്വേന ഉപാദാന, അതിനെല്ലാം ദൃഷ്ടാന്തമായി അവിടെ പറഞ്ഞു. അതുകൊണ്ട് ദാഷ്ടാന്തികേനാപി, അതുകൊണ്ട് എന്തിനാണോ ദൃഷ്ടാന്തം പറഞ്ഞത് അതാണ് ദാഷ്ടാന്തികം. അതെന്താണ്? അചേതനേന, അചേതനമായ പ്രധാനമാണ് ഭൂതയോനി, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് എന്ന് ഭവിതമ്യമിതി യഥോക്തം. അത് പറഞ്ഞല്ലോ, തദയുക്തം, അത് ശരിയല്ല. എന്തുകൊണ്ട്? നഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തികയോർ അത്യന്ത സാമ്യേന ഭവിതമ്യമിതി നിയമമസ്തി. ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും രണ്ടും ഒരേപോലെ ആയിരിക്കണമെന്ന് നിയമമില്ല, അതൊരിക്കലും സാധ്യവുമല്ല. ഒന്നിന് ഉദാഹരണമായി പറയുമ്പോൾ ദൃഷ്ടാന്തമെന്ന് പറയും, അത് ഏതിനോട് ഏതിന് ഉദാഹരണം പറയുന്നു, രണ്ടും ഒന്നുപോലെ ആയിരിക്കണമെന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ അത് ഉദാഹരണമേ ആകത്തില്ല. ഉദാഹരണം വരുമ്പോൾ അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ കാണും, അങ്ങനെ അത് പറയാൻ കഴിയത്തുള്ളൂ. എവിടെ പറഞ്ഞാലും ശരി, ഉപമയിലും മറ്റും അങ്ങനെയാണ്. ചന്ദ്രനെ പോലെ മനോഹരമാണ് നിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ പപ്പടം പോലെ ഇരിക്കുന്നതാണ് നിന്റെ മുഖം എന്നല്ല. ചില സാമ്യതയുണ്ട് ആ മുഖത്തിന്, ചന്ദ്രനും ഉണ്ട് ആ സാമ്യത. രണ്ടും ഒന്നായി കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് അങ്ങനെ ചില സാമ്യതകൾ കൊണ്ട് പറഞ്ഞതാണ്, പൃഥ്വിയിൽ നിന്ന് എങ്ങനെ വരുന്നു അതുപോലെ ഇവിടെയും കാരണത്തിൽ നിന്ന് വരുന്നു കാര്യം. അങ്ങനെ ചില സാമ്യതകളുണ്ട്. അഭിച്ച സ്ഥൂല പൃഥ്വിയാദയോ ദൃഷ്ടാന്തത്വനു പാത്തായതി നസ്തൂലൈവ ദാഷ്ടാന്തികോ ഭൂതയോ ലഭ്യവും ഇത് പറയുന്നു. ദൃഷ്ടാന്തമായി പറഞ്ഞ, ഉദാഹരണമായി പറഞ്ഞ എന്താണ്? പൃഥ്വിയാണ്. അതെന്താണ്? സ്ഥൂലമാണ്. അതിൽ നിന്ന് ഔഷധികൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജഗത്തിന്റെ കാരണവും അതുപോലെ സ്ഥൂലമായിരിക്കണം. അങ്ങനെയില്ലല്ലോ. അപ്പൊ ഉദാഹരണമായി പറയുന്ന അതിന്റെ എല്ലാ ഗുണങ്ങളും എന്തിനാണോ ഉദാഹരണം പറയുന്നത് അതിന് വേണമെന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പറയേണ്ടി വരും. പൃഥ്വിയിൽ നിന്ന് ഉണ്ടായ ഔഷധികൾ എന്ന് പറയുമ്പോൾ പൃഥ്വി സ്ഥൂലമാണ്. അതുപോലെ ജഗത്തിന് കാരണമെന്ന് പറയുമ്പോൾ ജഗത്തിന്റെ കാരണം സ്ഥൂലം എന്ന് പറയേണ്ടി വരും. അങ്ങനെ രണ്ടും തമ്മിൽ അത്യന്തമായ സാമ്യത എടുക്കരുത്. ചില സമാനതകൾ കാണും. അത് വെച്ചാണ് ഉദാഹരണം പറയുന്നത്. സ്ഥൂല പൃഥ്വിയാദയോ ദൃഷ്ടാന്തത്വന് ഉപാത്തി ഉപാത്ത ഗൃഹീത എന്നുള്ളത് കൊണ്ട് എന്ന സ്ഥൂലായ ദാഷ്ടാന്തികം ഭൂതയോനി അഭ്യുമ്യത. അതുകൊണ്ട് സ്ഥൂലമാണ് ദാഷ്ടാന്തികമായ ജഗത് കാരണം എന്ന് ധരിച്ചു കളയരുത്. തസ്മാത് അദൃശ്യത്വാദിഗുണവോ ഭൂതയോനി പരമേശ്വരേവ. അതുകൊണ്ട് ഇവിടെ ഈ അധികരണത്തിന്റെ സിദ്ധാന്തം പറയുന്നു. ഈ ശ്രുതിയെക്കുറിച്ച് വിചാരം ചെയ്യുന്നവർ മനസ്സിലാക്കണം. നിങ്ങൾ ശ്രുതിയിലൂടെയാണ് സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് മനസ്സിലാകണം? അദൃശ്യത്വാദി ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഭൂതയോനി ജഗത് കാരണം ഈശ്വരനാണ്. ഇന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ, പരമാർത്ഥമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇന്നും ചിന്തിക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷെ അങ്ങനെ ഒരു പരമാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരും തന്നെ സാധാരണഗതി പോയി വേദത്തെ എടുക്കുക, വേദവാക്യങ്ങളെ ചിന്തിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തെ കണ്ടുപിടിക്കുക, അങ്ങനെയല്ല. ഇന്ന് ആ രീതിയെ മാറി. ഇന്ന് നമ്മൾ എന്താണ് സത്യം എന്നറിയുന്നെങ്കിൽ ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തി കാര്യകാരണ ബന്ധം എന്താണെന്ന് പരിശോധിച്ച് ഇതിന്റെ ഒരു കാരണത്തെ കണ്ടുപിടിച്ച് ആ കാരണമായിരിക്കും ഇതിനൊക്കെ സത്യം എന്നിങ്ങനെ ചിന്തിച്ചു പോകുന്ന രീതിയാണ്. ഭൗതികമായ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ സത്യത്തെ കണ്ടെത്തുന്ന ഒരു ചിന്താ രീതിയാണ് ഇന്ന് ലോകത്ത് നിലവിലിരിക്കുന്നത്. അങ്ങനെയുള്ളവരടുത്ത് ഇത് പറയും എന്നാണ് ശ്രുതി. വേദത്തിലൂടെ അത് കണ്ടുപിടിക്കുക, വേദവിചാരം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കൊരു പോരായ്മ തോന്നും. അതിന് വേദത്തിന്റെ ആവശ്യം എന്താ? വേറെ വഴികളുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അന്നങ്ങനെയല്ല. ആ കാലഘട്ടത്തിൽ പരമപ്രമാണമായി സ്വീകരിച്ചിരുന്ന വേദത്തെയാണ്. അതുകൊണ്ട് വേദത്തിനനുസരിച്ചുള്ള വിചാരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ സിദ്ധാന്തം ഇതാണ്, ഈശ്വരനാണ് ജഗത് യോനി. ഇനിയും അതിന് വേറെ അടുത്ത സൂത്രത്തിലും മറ്റു യുക്തികൾ പറയുന്നു. വിശേഷണ ഭേദ വ്യപദേശാഭ്യാം നൈതരോ വിദശ പരമേശ്വരേവ ഭൂതയോനി. ഇനി പറയാൻ പോകുന്ന കാരണങ്ങളെ കൊണ്ടും ഈശ്വരനാണ് ജഗത്തിന്റെ യോനി. നൈതരോ ശരീര പ്രധാനം വാ ജീവനല്ല, അല്ലെങ്കിൽ പ്രധാനമല്ല, സാഖ്യ പരികല്പിതമായിരിക്കുന്ന പ്രധാനമല്ല. കസ്മാത്, എന്തുകൊണ്ട്? അതിനാണ് അടുത്ത സൂത്രം. വിശേഷണ ഭേദ വ്യപദേശാഭ്യാം. വിശേഷണം പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഭേദത്തെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ന ഇതരവും ജീവമോ പ്രധാനമോ അല്ല, ജഗത് കാരണം പരമാത്മാവാണ് ഭൂതയോനി. അതാണ് വിശനഷ്ടിഹി പ്രകൃതം ഭൂതയോനിയും ശരീരാ വിലക്ഷണത്വനും. അവിടെ വിശേഷണം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ വ്യാഖ്യാനിക്കുകയാണ്. വിശേഷിപ്പിക്കുന്നു. എവിടെ? ശ്രുതി ഈ സന്ദർഭത്തിൽ പ്രതിപാദിക്കുന്ന ഭൂതയോൻ ഈശ്വരനെ എങ്ങനെ? ശാരീരാത് വിലക്ഷണത്വേന, ജീവനിൽ നിന്ന് വ്യത്യസ്തമായി, വിലക്ഷണമായി, വ്യത്യസ്തമായി, ഭിന്നമായി എങ്ങനെ? ദിവ്യോഹ്യമൂർത്ത പുരുഷ സബാഹ്യഭ്യന്തരോഹ്യ അപ്രാണുഹ്യമനാശുഭ്ര ഹി അക്ഷരാത് പരതഹ പര. മുണ്ടകത്തിൽ തന്നെ വരുന്ന ഇവിടെയാണ് പറയുന്ന അക്ഷരാത് പരതഹ പര. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, അതിന്റെ ചർച്ച ഇവിടെ വിശദമായി വരുന്നുണ്ട്. ഇവിടെ ഭൂതയോനിയെ കുറിച്ച് പറയുമ്പോൾ, ജഗത് കാരണത്തെ കുറിച്ച് പറയുമ്പോൾ, അതിനെ പ്രധാനത്തിൽ ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റില്ല, പ്രകൃതിയിൽ യോജിപ്പിക്കാൻ പറ്റത്തില്ല. ഈ പ്രകൃതിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ കാരണത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ കാരണത്തെ പറയുന്നത് ദിവ്യ എന്ന് പറയുന്നു. ദ്യോതന സ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണെന്ന് സ്വയം ജ്യോതി സ്വരൂപനാണെന്ന് പറയുന്നു. എങ്ങനെ പ്രധാനമാകും? പ്രകൃതിയാകും. അപ്പോൾ ഈ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്നതല്ല പ്രകൃതിയുടെ രഹസ്യം, പിന്നെയോ ഈ പ്രകൃതിക്ക് അതീതമായിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ പ്രകൃതിയിൽ അന്വേഷിച്ചാൽ എങ്ങനെ കിട്ടും? ഒരിക്കലും വെളിച്ചത്ത് അന്വേഷിക്കേണ്ട വസ്തുവിനെ ഇരളിൽ അന്വേഷിക്കും പോലായി. അതുകൊണ്ട് പറയുന്നു, എന്താണ് ഇവിടെ അതിനെ വിശേഷിപ്പിക്കുന്നത്? കാരണത്തെ, അത് സ്വയം പ്രകാശമാണ്, അമൂർത്തമാണ്. ഈ സ്ഥൂലമായി കാണുന്ന പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമ്മുടെ മുമ്പിൽ സ്ഥൂലമായി പ്രകടമാകുന്ന അതെങ്ങനെയാകും? ജഗത് കാരണം അത് അമൂർത്തമാണ്. പിന്നെ പറയുന്നു അത് പുരുഷനാണ്. പുരുഷനെന്ന് ഒന്നിനെ പറയാൻ പറ്റൂ, പ്രത്യക് സ്വരൂപമായിരിക്കുന്നതിന്, പൂർണനായിരിക്കുന്നവന് അതിനെ പുരുഷനെന്ന് പറയാൻ പറ്റും. എൻ്റെ അർത്ഥം തന്നെ അതാണ്. പ്രത്യക് സ്വരൂപമായി അതിനെ നിർദ്ദേശിക്കുമ്പോൾ അതിനെങ്ങനെ പ്രകൃതി എന്ന് പറയും? അപ്പൊ ജഗത് കാരണത്തെ ബാഹ്യമായി പ്രകൃതിയിൽ എങ്ങനെ കാണാൻ പറ്റും? തന്റെ ആന്തരികമായ സ്വരൂപമാണ് അതെങ്കിൽ. ജഗത്ത് എങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നു, ബാഹ്യാഭ്യന്തര, ബാഹ്യം സ്ഥൂലം, ആഭ്യന്തരം സൂക്ഷ്മം. ഈ സ്ഥൂല സൂക്ഷ്മ രൂപത്തോട് കൂടിയിരിക്കുന്നത് ഏതാണോ, എന്നുവെച്ചാൽ ഏതൊന്നിലാണോ ഈ സ്ഥൂലമായ ഭാവങ്ങളും അതിസൂക്ഷ്മമായ ഭാവങ്ങളും പ്രകടമാകുന്നത്, അത്. അപ്പൊ അത് പ്രകൃതിക്ക് അധീനമായ ഒന്നല്ല, പ്രകൃതിക്ക് അതീതമായ ഒന്നാണ്. അതാണ് ഭൂതയോനി അജഹ. പ്രകൃതി നമ്മൾ കാണുന്നത് എന്താണ്? അത് എപ്പോഴും ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇത് സർവകർണനായിരിക്കുന്നത് അജനാണ്. അപ്പൊ അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ശ്രുതി, ഒരു സംശയവും വരാത്ത രീതി. അപ്പൊ അത് പ്രത്യേകമാണ്, പുരുഷനാണ് എന്ന് പറയുമ്പോൾ എന്താ, താനാണോ പ്രകൃതിക്ക് കാരണം? അതല്ല എന്ന് പറയാണ്, നീയല്ല എന്തുകൊണ്ട്? അപ്രാണഹ, നീ പ്രാണബുദ്ധിയോടുകൂടിയവനാണ്, എന്റെ പ്രാണൻ എന്നിങ്ങനെ അഭിമാനിക്കുന്നവനാണ്, നിനക്ക് ഈ ജഗത്തിനെ സൃഷ്ടിക്കാനൊന്നും കഴിയത്തില്ല. അത് പ്രാണരഹിതത്തിനാണ്. പ്രത്യേക ആത്മാ എന്ന് പറയുമ്പോൾ അത് കേവലമായി ജീവഭാവമല്ല. ജീവഭാവം ഓരോന്നും വേറെ വേറെയാണ്, ഞാൻ വേറെ, നീ വേറെ. പ്രത്യേക ഭാവമാണെങ്കിലും അത് ഏകമാണ് സർവത്തിനും. നിനക്ക് ജീവൻ ഉണ്ടായാലും ശരി, ജീവൻ ഇല്ലെങ്കിലും ശരി, ആ പ്രത്യേക സ്വരൂപത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നത് അപ്രാണനാണ്. ശരി, പ്രാണനെ മനസ്സിലാക്കാം, അതല്ല സൃഷ്ടിക്കുന്നത്, മനസ്സാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്. മനസ്സാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയും, അർത്ഥവാദപരമായി പറയുന്നതാണ്. ആ മനസ്സിന് പല ശേഷിയുണ്ട്. ഒന്ന് സങ്കല്പശക്തിയാണ് മനസ്സിന്റെ, അത് അസാധ്യമായ ഒന്നാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. ആ സങ്കല്പശക്തിയെ പിന്തുടർന്ന് മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങൾ നിറവേറ്റുന്നു, എന്തെല്ലാം ഫലങ്ങൾ നേടുന്നു, യാഗവും യാഗഫലവും എല്ലാം അവന്റെ ആ സങ്കല്പശക്തി. യാഗം എന്ന് പറയുന്നതന്നെ സങ്കല്പമാണ്. യാഗത്തിന് വൈദികന്മാർ പറയുന്ന എന്താണ്? സങ്കല്പമെന്നാണ് പറയുന്നത്. പുറമേ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന അതല്ല, അതിൽ മുഖ്യമായി വരുന്ന എന്താണ്? ആ യജമാനന്റെ സങ്കല്പം. അതാണ് യാഗം. അതല്ലേ സ്വർഗത്തെയും നരകത്തേക്ക് അവന് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് മനസ്സാണ് സർവെന്ന് പറഞ്ഞാലോ പറയുന്നതല്ല, മനസ്സൊന്നുമല്ല. മനസ്സൊരു കരണം മാത്രം, ഒരു ഉപായം മാത്രം. അതിന് ചില ശക്തികളൊക്കെ ഉണ്ട്. ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒന്നാണ് മനസ്സ്. ഇത് അങ്ങനെയല്ല, ജഗത് യോനി അങ്ങനെയല്ല. ബലവും ദൗർബല്യവും എന്നുള്ള ഒന്നല്ല മനസ്സല്ല. അതെന്താണ്? അമന. മനസ്സിനും അതീതമാണ് പറയുന്നില്ലേ. മനസ്സ് നിവർത്തിക്കുന്ന ഇടമാണ്, മനസ്സിനെ സ്പർശിക്കാൻ കഴിയാത്തതാണ്. അത് മനസ്സിന്റെ സ്വരൂപമാണ്, അതിനെ ആശ്രയിച്ചാണ് മനസ്സും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെ മനസ്സെന്നല്ല പറയേണ്ടത്, അതിനെ പറയേണ്ട അമന. മനസ്സ്, പ്രാണൻ, ഇതെല്ലാം അതിനെ സംബന്ധിച്ച് എന്താണ്? മാലിന്യങ്ങളാണ്, മായാകാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവിദ്യാകാര്യങ്ങളാണ്. അത്തരം മാലിന്യങ്ങളില്ലാത്ത ഒന്നാണ്. നിശുഭ്രഹ, അശുഭ്രമാണ്. അത് സ്വച്ഛമാണ്, ശുദ്ധമാണ്. അതാണ് ജഗത് കാരണമായത്. കാര്യമായ ജഗത്തിൽ ഒരുപാട് മാലിന്യങ്ങളെ കാണാൻ കഴിയും, ഒരു ദോഷങ്ങളെ കാണാൻ കഴിയും. അത് ഷഡ്ഭാവവികാരങ്ങളോടുകൂടിയതാണ്. അപക്ഷയം, നാശം, പരിണാമം തുടങ്ങിയ ദോഷങ്ങളോടുകൂടിയതാണ്. പക്ഷെ കാരണമായിരിക്കുന്നത് അങ്ങനെയല്ല. കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും കാരണം അത് പരമാർത്ഥമാണ്. ഇവിടെ അനുഭവപ്പെടുന്ന അപരമാർത്ഥമാണ്, അസത്യമാണ്. അസത്യം ഏത് രൂപത്തിലും അനുഭവപ്പെടാം. സത്യം അങ്ങനെയല്ല, അതിന് ഏകരൂപമേ ഉള്ളൂ. ആ ഏകരൂപമാണ് ശുഭ്രം എന്ന് പറയുന്നത്. അതിനാണ് ഭാഷകാരം പറയുന്നത് നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപം. ഹി അക്ഷരാത് പരത പര. അടുത്ത് പറഞ്ഞു എന്താണ്? സങ്കല്പത്തിന് പരമാവധി ചെന്നെത്താവുന്നുള്ള സ്ഥലമാണ് അക്ഷരം, അവ്യാകൃതം. അതങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല, അതുവരെ സങ്കല്പിക്കുക. അതാണ് അക്ഷരം എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം ഇങ്ങനെ സ്ഥൂലരൂപത്തിൽ പ്രകടമാകുന്നതിന് മുമ്പിരുന്ന ഭാവം ഏതുപോലെ സുഷുപ്തി പോലെ അതിനെ പറയാം. അതുകൊണ്ടാണ് സുഷുപ്തി അവ്യാകൃതം എന്ന് പറയുന്നത്. വ്യാകരിക്കപ്പെടാതിരുന്ന സ്ഥാനം, പ്രകടമാകാതിരുന്ന സ്ഥാനം, ഞാൻ എന്റേത് എന്നുള്ള രൂപത്തിൽ പ്രകടമാകാതിരുന്ന, ഈ ജാഗ്രത രൂപത്തിൽ പ്രകടമാകാതിരുന്ന അസുഷുപ്ത സ്ഥാനം. അതുപോലെ ജഗത് കാരണം അവ്യാകൃത രൂപത്തിലിരിക്കും. എന്നുവെച്ചാൽ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ സാമർഥ്യ വിശേഷത്തോടു കൂടിയിരിക്കും. അത് പൂർണ്ണമാണ്. ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യ വിശേഷത്തോടു കൂടിയിരിക്കുന്നു. ഈ ജഗത്ത് തന്നെ ഒരുപാട് മാലിന്യം നിറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപക്ഷയം തുടങ്ങിയ ദോഷത്തോടുകൂടിയാണ്. അതിന്റെ കാരണമെന്ന് പറയുമ്പോൾ അതുപോലെയുള്ള ദോഷങ്ങളോടുകൂടിയതാണോ? അല്ല. എന്തുകൊണ്ട്? അത് സത്യമാണ്, ഇത് അസത്യമാണ്. മാലിന്യം എന്നൊക്കെ പറയുന്ന അസത്യത്തെ സംബന്ധിച്ച് ജഗത്ത് സത്യമല്ല. അപ്പൊ സത്യത്തെ സത്യമല്ലാത്തതിന് സ്പർശിക്കാൻ കഴിയുന്നില്ല. അതാണ് താമരയിലെ ജലം സ്പർശിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ അതിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്. ഏതുപോലെ? സ്വപ്നത്തെ പോലെ. അതുകൊണ്ട് പറയുന്ന എന്താണ്? അത് അവ്യാകൃത രൂപത്തിൽ സ്ഥിതി ചെയ്തു. അതിനാണ് അവ്യാകൃതം, അതിനാണ് അക്ഷരം എന്ന് പറയുന്നത്. ആ സാമർഥ്യം അതിനകത്തുണ്ട്. പക്ഷെ അത് സത്യമായി തന്നെ ഇരിക്കും. കാര്യം അങ്ങനെയല്ല, ജഗത് രൂപത്തിലിരിക്കുന്നു, അത് പരമാർത്ഥമല്ലാതിരിക്കുന്നു, അസത്യമായിരിക്കുന്നു. അങ്ങനെ സത്യത്തിൽ അസത്യം പ്രകടമാകുന്നു, അതാണ് സ്വപ്നം. അവിടെ സത്യസ്വരൂപനായ താൻ തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ആ സത്യത്തിൽ അസത്യം പ്രകടമായി. ആണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. അപ്പോ ആ സാമർഥ്യത്തോടുകൂടിയിരിക്കുന്ന അതിന്റെ സ്വരൂപം അതാണ് അക്ഷരാത് പരതഹക്ഷരാത്. ഇതിൽ നിന്നെല്ലാം ഈ കാര്യരൂപങ്ങളിൽ നിന്നെല്ലാം പരമായിരിക്കുന്ന അക്ഷരം അതാണ് അക്ഷരാത് പരതഹ എന്ന് വെച്ചാൽ പരതഹക്ഷരാത് പരമായിരിക്കുന്ന അക്ഷരാത് പരസ്മാത് അക്ഷരാത് പരമായിരിക്കുന്ന അത് ഏതിന് പരമായിരിക്കുന്നു? ഇതിനെല്ലാം പരം. അപ്പൊ ഈ അക്ഷരം നടുവിലാണ് അങ്ങേയറ്റം പരം, കേവലമായ സത്യം. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ആ സാമർഥ്യത്തോടുകൂടിയിരിക്കുന്നു. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്തിനാഗ്രഹിക്കേണ്ടത്? ഇവിടെ ഈ ചർച്ച പറയും. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആ നിരുപാധികമായ തത്വത്തെ ഗ്രഹിക്കുകയാണ്. അപ്പൊ അക്ഷരത്തിൽ നിന്നാ പോലെ സർവ സൃഷ്ടി സാമർഥ്യത്തോടുകൂടിയിരിക്കുന്ന പരമാത്മാവെന്ന് ഗ്രഹിച്ചാൽ പോരാ. എന്താണ്? ശുദ്ധസ്വരൂപനായിരിക്കുന്നു. ഒരു സാമർഥ്യത്തെയും അവിടെ ആരോപിക്കാൻ കഴിയാത്ത രീതിയിൽ നിതാന്ത നിർമ്മലമായിരിക്കുന്ന പരമപരിശുദ്ധമായിരിക്കുന്ന അതാണ് അക്ഷരത്തിനു അപ്പുറമിരിക്കുന്നത്. അതിന് വാസ്തവത്തിൽ കാരണമെന്നോ കാര്യമെന്നോ ഒന്നും പറയാൻ വയ്യ. അത് ആകില്ല എങ്കിലും അതിലാണ് ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അത് അക്ഷരം എന്ന് പറയുന്ന ഒരു ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അനേക സാമർഥ്യ വിശേഷങ്ങളോടുകൂടി അക്ഷരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ശുദ്ധം. വേർതിരിക്കാൻ പോയി. ശുദ്ധം എന്ന് പറയുന്നത് ജാഗ്രതത്തിനും ആ ശുദ്ധം തന്നെ, സ്വപ്നത്തിനും ആ ശുദ്ധം തന്നെ, സുഷുപ്തിയിലും ആ ശുദ്ധം തന്നെ. ഇനി ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഈ സ്ഥൂലമായ ശരീരത്തെ ആശ്രയിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവയെല്ലാം ഇല്ലാതായാലും മരണത്തിലും അതെന്ത് ചെയ്യുന്നു? കേവല ശുദ്ധമായിരിക്കുന്നു. പറയുന്നത് എന്താണ്? അക്ഷരാത് പരത പരമായ അക്ഷരത്തിൽ നിന്നും പരഹ എന്ന് പറയുന്നു. ആ ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് അതാണ് തുരിയൻ എന്ന് പറയുന്നത്. ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഇല്ലാത്തതുകൊണ്ടല്ല, അത് ഈ സ്ഥൂലരൂപത്തിലോ അല്ലെങ്കിൽ സൂക്ഷ്മരൂപത്തിലോ അല്ലെങ്കിൽ അക്ഷര രൂപത്തിലോ നിലനിൽക്കാത്തതുകൊണ്ടല്ല, പക്ഷെ അതിനെ പറയുന്നു തുര്യൻ എന്ന് പറയുന്നു. എന്തിനുവേണ്ടി? അതിൻ്റെ പരമാർത്ഥമായ നിരുപാധികമായ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു. വാസ്തവത്തിൽ അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ആ നിരുപാധിക സ്വരൂപം തന്നെയാണ്. കാരണം അതിന് മാറ്റം വരാൻ പാടില്ല, പരിണാമാദി ദോഷങ്ങൾ അതിന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനെയാണ് ഇവിടെ വിശദീകരിച്ചത്. ദിവ്യോഹി അമൂർത്ത പുരുഷ സ ബാഹ്യാഭ്യന്തരോ ഹ്യജ അപ്രാണോ ഹ്യ അമനാശുദ്ര ഹി അക്ഷരാ പരത. ഇവിടെയാണ് ഈ അക്ഷരം എന്ന് പറയുന്നതിനെ കുറിച്ച് ചർച്ച വരും. അക്ഷരത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അദ്വൈതത്തിൽ പല തരത്തിലുള്ള വിചാരങ്ങൾക്കും തുടക്കമിട്ടത്. അതാണ്